മുക്തനോ? അറിയുന്നതാണ് ആ മുക്തൻ. അറിഞ്ഞവൻ എന്തിനാ അറിഞ്ഞവൻ? മുക്തിയെ അറിഞ്ഞവനാണ് മുക്തൻ. എന്താണ് മുക്തി? അതിനെ അറിഞ്ഞവനാണ് മുക്തൻ. മുക്തി എന്ന് പറയുന്നത് പറഞ്ഞു, അത് സ്വരൂപമാണ്. ആ മുക്തിയെ അറിയുന്നവൻ മുക്തൻ. ഇതിപ്പോൾ നമ്മൾ വളരെ ലളിതമായി പറഞ്ഞു. സാങ്കേതികമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആത്യന്തിക ദുഃഖനിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയും, ഇതിനാണ് മുക്തി എന്ന് പറയുന്നത്. എൻ്റെ അദ്വൈത ശാസ്ത്രങ്ങളിലുള്ള വ്യാഖ്യാനം അതാണ്. ആത്യന്തിക ദുഃഖനിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയും. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, പലരും പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ആത്യന്തിക ദുഃഖ നിവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം പിന്നീട് സംഭവിക്കാൻ പാടില്ല, പിന്നെ പൂർണ്ണമായും നശിക്കണം, ശകലം ബാക്കിയിരിക്കാൻ പാടില്ല. ആത്യന്തികം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് പൂർണ്ണമായി നശിക്കുക, മറ്റൊന്ന് ഇനി വരാതിരിക്കുക. അതാണ് ആത്യന്തികം എന്ന് പറയുന്നു. അതായത് ഇപ്പം പൂർണ്ണമായും നശിച്ചു, പക്ഷെ കുറച്ച് കഴിഞ്ഞ് വന്നാലോ? ഏതുപോലെ നല്ല വിശപ്പുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ച് വിശപ്പ് നിശേഷം മാറി, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്ക്. അങ്ങനെയായ ആത്യന്തികമായ നിവൃത്തി എന്ന് പറയാൻ പറ്റില്ല. വിശപ്പ് ആത്യന്തികമായി നിവർത്തിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ ആയിരിക്കാൻ പാടില്ല. ഇതെന്താണ്? എന്നേക്കുമായി ദുഃഖങ്ങളെല്ലാം പോകണം, പിന്നെ ദുഃഖം വരാൻ പാടില്ല. മറ്റൊന്നെന്താണോ? കുറച്ച് ദുഃഖം പോയി, കുറച്ച് ദുഃഖം നിൽക്കുന്നു, എന്നൊന്നും ആത്യന്തികമാകത്തില്ല. ഭക്ഷണം കഴിച്ചു, അരവയറായി. അരവയറായെന്ന് വെച്ചാൽ കുറച്ച് വിശപ്പ് മാറി പറയും. തൽക്കാലത്തേക്ക് ഇത് മതി, ഇനിയും വിശപ്പ് ബാക്കിയുണ്ട്, അപ്പോൾ ഇനിയും വരാൻ പാടില്ല. പൂർണ്ണമായും മാറിയിരിക്കണം, എന്നെന്തൊക്കെയും മാറണം. അത് സാറിന് ഒരു പ്രവൃത്തിക്കും നമുക്ക് ഇങ്ങനൊരു ഫലം ഉണ്ടാകത്തില്ല. ഏത് പ്രവൃത്തിയുടെ ഫലം ഉണ്ടായാലും ചിലപ്പോൾ അത് ആ ഫലം കുറച്ച് കാലത്തേക്ക് നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വളരെ വലുതായിരിക്കും. ഇതുപോലെ എക്കാലത്തേക്കും പൂർണ്ണമായി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ ദുഃഖം നിവൃത്തി അങ്ങനെ സംഭവിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും അങ്ങനെ നിവർത്തിച്ചാൽ അതിനെന്ത് പറയുന്നത്? ആത്യന്തിക ദുഃഖം നിവർത്തി. അത് മോക്ഷം. ഇത് സാങ്ക്യന്മാരുടെ കണ്ടുപിടുത്തമാണ്. സാങ്ക്യന്മാരാണ് ഈ ഇത് പറയുന്നത്. പിന്നെ അത് എല്ലാവരും അത് സ്വീകരിച്ച ആത്യന്തിക ദുഃഖം നിവർത്തി എന്ന് പറയുന്നു. അദ്വൈതികളും എല്ലാവരും താർക്കികന്മാരും എല്ലാവരും പറയും ആത്യന്തിക ദുഃഖം. ഇപ്പോൾ ദുഃഖം ഇല്ലാതാകുക എന്ന് പറയുമ്പോൾ ചോദ്യം വരും, എപ്പോഴാണ് ദുഃഖം ഇല്ലാതാകുന്നു? അതും ഒരു പ്രാധാന്യമുണ്ട്. ദുഃഖം ഇല്ലാതാകണം, എപ്പോൾ ഇല്ലാതാകണം? ജീവിച്ചിരിക്കുമ്പം തന്നെ ഇല്ലാതാകണം. ജീവിച്ചിരിക്കുമ്പം എല്ലാ ആത്യന്തികമായ ദുഃഖം നിവർത്തിക്കുന്നു വെച്ചാൽ ജീവിക്കണം, പക്ഷെ ദുഃഖിക്കാൻ പാടില്ല. നടക്കുന്നവരുമാണ്. അത് തന്നെ ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ അതല്ലേ നമ്മൾ തുടങ്ങിയത്. മുക്തനാണ് ജീവൻ മുക്തിയുള്ളത്. മുക്തിയെ അറിഞ്ഞവനാണ് മുക്തൻ. അവനെ കുറിച്ച് പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ മുക്തനായിരിക്കുന്നു. ഇപ്പം നമുക്കറിയാം വലിയ മഹാത്മാക്കൾ ഗുരുദേവനെയൊക്കെ പോലെയുള്ള ആൾക്കാരെ തന്നെ അവസാനം രോഗപീഡ വന്ന് നിലവിളിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്തേ എല്ലാവരും രോഗം വരുമ്പോൾ ഒരുപാടൊക്കെ നിലവിളിക്കുന്നുണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ ദുഃഖം പാടില്ല എന്ന് പറഞ്ഞാൽ ദുഃഖം അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ നിലവിളിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് വിശപ്പാണ് അനുഭവപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. അപ്പോൾ ഓരോന്ന് അനുഭവിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ നിലവിളിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? അതെ സന്തോഷം കൊണ്ടാണ്, ആനന്ദം കൊണ്ട് നിലവിളിക്കാനായിരുന്നു. രോഗമുണ്ട്, ഗുരുദേവന് ഉണ്ടായിരുന്ന എന്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതിഭയങ്കരമായ വേദന ഉണ്ടാക്കുന്ന അസുഖമാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യന് സഹിക്കാൻ വയ്യ. ഇന്നത്തെ കാലത്താണെങ്കിൽ അതൊക്കെ വന്നു കഴിഞ്ഞാൽ മയക്കിയിടും, മോർഫിനൊക്കെ കൊടുത്ത് മയക്കിയിടും. ചികിത്സ ഇല്ല അതിന് വേറെ. അപ്പോൾ അന്ന് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ കുറവായിരിക്കും. വൈദ്യശാസ്ത്രത്തിലും പുരോഗമിച്ചില്ല. അപ്പോൾ അനുഭവിച്ചു കിട്ടും. അത് ഭയങ്കരമായിട്ട് നിലവിളിച്ചു. അപ്പോൾ ദുഃഖം ഇല്ലേ, അനുഭവിച്ചല്ലേ, ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ദുഃഖം, അനുഭവിച്ചോ ഇല്ലേ എന്നുള്ളതാണ്. അനുഭവിച്ചു. ഇവൻ മുക്തനാണോ? എപ്പോഴും ഇല്ല. ശരിയാണ്, എപ്പോഴും മുക്തരല്ല. ഇടയ്ക്കിടയിൽ ദുഃഖവും വരും. അപ്പൊ ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ മുക്തർ എന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഗുരുക്കന്മാരെല്ലാം ഇങ്ങനെ രോഗമൊക്കെ വരുമ്പം രോഗം വേണ്ട, വിശപ്പ് തന്നെ ദുഃഖമാണ്. വിശക്കുന്ന ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, ഭക്ഷണം കിട്ടില്ലെങ്കിൽ എന്തുവരും? പ്രയാസമാണ്. വിശപ്പ് ദുഃഖം ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. വിശന്നേ ഇരിക്കുന്നു, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ദുഃഖം. ദാഹിക്കുന്നു, വെള്ളം കിട്ടിയില്ലെങ്കിൽ ദുഃഖമാണ്. അപ്പം വിശപ്പും ദാഹവും അനുഭവിക്കുന്നവർക്കെല്ലാം എന്തുണ്ട്? ദുഃഖമാണ്. കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടിയാൽ അതിൻ്റെ ദുഃഖമല്ല. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കും എല്ലാം കൃത്യസമയത്ത് ഇവിടെ ആശ്രമവും വീട്ടുവരെയൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വിശപ്പും ദാഹവും ഒന്നും ദുഃഖമല്ല. പക്ഷേ അത് കിട്ടാതെ വന്നാൽ അതെല്ലാം ദുഃഖത്തെ ഉണ്ടാക്കും. അതാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പോൾ ആത്യന്തിക ദുഃഖം നിവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം ഒരിക്കലും വരാൻ പാടില്ലെന്നല്ലേ. അപ്പോൾ അതിന് അങ്ങനെ വരുമ്പോഴാണ് സംഖ്യന്മാരും യോഗികളൊക്കെ പറഞ്ഞത് അത്യന്ത ദുഃഖം നിവൃത്തി എന്ന് പറയുമ്പോൾ സമാധിയിലേക്ക് പോകണം. സമാധിയുടെ പ്രത്യേകത എന്താണ്? എന്താണ് പൊതുവായിട്ടുള്ള സമാധിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ബാഹ്യ ബോധമില്ല. ബാഹ്യ ലോകത്തെക്കുറിച്ച് ബോധമില്ല. ഉറക്കം പോലെ തന്നെ ആ കാര്യത്തിൽ ഉറക്കം പോലെ തന്നെ. ഉറക്കത്തിലും എന്താണ് ബാഹ്യ ബോധമില്ല, സമാധിയിലും ഉള്ളിലെന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയത്തില്ല. അപ്പോൾ ബാഹ്യലോകം നിമിത്തമായിട്ടുള്ള ദുഃഖങ്ങളൊന്നും എന്തായാലും ബാഹ്യബോധമില്ലാത്തവനുണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കൊതുക് പഠിച്ചാൽ അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വേദന ഉണ്ടാവും? ഉണ്ടാവത്തില്ല. അതറിയുന്നില്ല. ബാഹ്യബോധമില്ലെന്ന് പറയുമ്പം ശരീരവും ബാഹ്യമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് ബോധമില്ലാതിരിക്കുകയല്ല, ശരീരത്തെക്കുറിച്ചും ബോധമില്ല. അങ്ങനെ വരുമ്പോൾ വ്യാധി, ശരീര പീഡകൾ അതുകൊണ്ടുണ്ടാകുന്ന എന്നുവെച്ചാൽ രോഗം അതുകൊണ്ടാകുന്ന വേദനയും ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. വേദനയില്ല ദുഃഖമില്ല, വേദന ഉണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും. പീഡകളെല്ലാം ശരീരത്തിനുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും. സമാധിയാണ് അതിൻ്റെ ഒരു പരിഹാരം. അതാണ് യോഗികളെല്ലാം എന്ത് ചെയ്യുന്നത്, നേരെ ഇവിടെ ഇരിക്കാതെ അവരെല്ലാം അവിടെ പോകുന്നു, സമാധിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ സമാധി. പക്ഷെ സമാധിക്ക് ഒരു പ്രശ്നമുള്ളത് എന്താണോ, അവിടെ അങ്ങോട്ട് സ്ഥിരവിരിക്കാൻ ഒക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എന്തുവരും, തിരിച്ചു വരേണ്ടി. എങ്ങനെയാണോ ഉറക്കത്തിൽ നമുക്ക് സ്ഥിരവിരിക്കാൻ പറ്റാത്തത്, ചില രോഗങ്ങളൊക്കെ പിടിപെട്ട് അങ്ങനെ കിടന്നു, കോമ എന്ന് പറയും. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരാൾക്ക് അവിടെ സ്ഥിരവിരിക്കാൻ പറ്റില്ല, തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ അനുഭവിക്കും. പക്ഷേ നല്ല ഉറക്കത്തിൽ സുഖമോ ദുഃഖമോ ഉണ്ടോ, ഒന്നും അനുഭവിക്കുന്നില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിക്കുന്ന ഒന്നാണ്, നമ്മളൊന്നും അനുഭവിക്കുന്നില്ല. ഉണർന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും എല്ലാം അനുഭവിക്കും. ഇപ്പോൾ സമാധി ഇരിക്കുന്ന ആളിനും തിരിച്ചു വരുമ്പോൾ എന്തുവരും, വീണ്ടും ലോകത്തിൻ്റെ അനുഭവം ഉണ്ടാകും, ശരീരത്തെക്കുറിച്ച് ബോധമുണ്ടാകും, ദുഃഖമുണ്ടാകും, ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവരൊക്കെ നിലവിളിക്കുന്നത്, കരയുന്നത്. പിന്നെ ഇതിലൊക്കെ വ്യത്യാസം വരുന്ന എപ്പോഴാണോ, മാനസികമായ ധൈര്യമുള്ളവരാണ് ദുഃഖത്തെയൊക്കെ കുറിച്ച് നേരിടുന്നത്. അത് മാനസികമായ ധൈര്യം കൊണ്ടാണ്. അതെ, നമ്മുടെ ദേഹത്തൊരു ചെറിയ പോർട്ട് വന്നു കഴിഞ്ഞാൽ നിലവിളിച്ച് ഓടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വലിയൊരു മുറിവേറ്റാലും വകവയ്ക്കാത്ത ആൾക്കാരും സാരമില്ലെന്ന് പറയുന്നുണ്ട്. അതെന്താണ്, മനസ്സിൻ്റെ കടുപ്പം. അപ്പം മാനസികമായ സ്ഥൈര്യം കൊണ്ട് ദുഃഖത്തെ ഒരു പരിധിവരെ കൈകാര്യം ചെയ്യാൻ പറ്റിയാലും അതിനൊരു പരിമിതിയുണ്ട്. അതിനപ്പുറം പോയാൽ നിലവിളിച്ചു. അപ്പോൾ ആത്യന്തിക ദുഃഖ നിവൃത്തി സമാധി പോയി നേടിയാലും തിരിച്ചു വരുമ്പം വീണ്ടും ദുഃഖം സമാധി പോകുന്ന ആളെന്ന് അനുഭവിക്കേണ്ടി. പിന്നെ പ്രശ്നമാണ്, അങ്ങനെ കഠിനമായ ദുഃഖം ഒരാൾ അനുഭവിക്കുമ്പോൾ അയാൾക്ക് വീണ്ടും സമാധി പോകുക എന്ന് പറയുന്നത് പ്രയാസമാകും. കാരണം ഇതിനെയൊക്കെ അതിക്രമിച്ച് പോകണ്ടേ, മനസ്സ് വിക്ഷിപ്തമാകും. ദുഃഖം അനുഭവിക്കുമ്പോൾ അയാൾക്ക് ഇരുന്ന് ധ്യാനിക്കാനും സമാധിയിലേക്ക് പോകാനും എളുപ്പമാകത്തില്ല. ഇല്ലെങ്കിൽ വലിയൊരു നീണ്ട സമാധി ആയിരിക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാത്ത സമാധി. എളുപ്പമുള്ള കാര്യങ്ങളല്ല. സ്വയന്ന വേത്തി കിഞ്ചുന്ന വേദി തോപി, അങ്ങനെ ഒരവസ്ഥയിലെത്തണം. അങ്ങനെ ഒരവസ്ഥയിലെത്തുമെങ്കിൽ രോഗിയായ ആൾക്ക് പറ്റത്തില്ല, യോഗിക്കേ പറ്റും. അതെ, രോഗമുണ്ടെങ്കിൽ ഉണർന്നു വരുമ്പോൾ പിന്നെ അതിൻ്റെ ഉപചാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, അതേ യോഗാഭ്യാസം ചെയ്യും. രോഗമെന്ന് അതിൻ്റെ ഉപചാരങ്ങളൊക്കെ ആവശ്യമാണ്, അതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്യും. അപ്പോൾ ശരീരത്തിലൊന്നും ഒരു രോഗമില്ലാത്ത ഒരാൾക്ക് മാത്രമേ അങ്ങനെ ബലമായിട്ട് മനസ്സിനെ നിയന്ത്രിച്ച് അങ്ങനെ ഒരു സമാധി പോയിരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിലും വൈഷമ്യങ്ങളുണ്ട്. ആത്യന്തിക ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും സാധിക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു ഗ്യാരണ്ടിയുള്ള കാര്യങ്ങളല്ല. ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതയിലും സാധിക്കില്ല. പിന്നെ സമാധിയിലും എളുപ്പമുള്ള കാര്യമുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്, സുഷുപ്തി സ്വപ്നം. സ്വപ്നത്തിൽ എന്ത് സംഭവിച്ചിട്ടും കാര്യമില്ല. എന്തുകൊണ്ട്, ഉണരുമ്പം നമ്മളറിയാനൊന്നും കാര്യമില്ല, ഒരു സ്വപ്നമാണ്. ഇപ്പം ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ഉണർന്നു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, വേറെ സ്വപ്നം. അതുകൊണ്ട് അതിൽ കാര്യമൊന്നുമില്ല, സ്വപ്നത്തിൽ എന്ത് സംഭവിച്ചു. പിന്നെ ഉറക്കം, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ആത്യന്തിക ദുഃഖം നിങ്ങൾക്ക് എവിടെ സംഭവിക്കും? സുഹൃത്തിന് ദുഃഖം നിവൃത്തി ഉണ്ട്, പക്ഷെ ആത്യന്തിക ദുഃഖം നിവൃത്തി, സമാധിയിലെ ദുഃഖം നിവൃത്തി ഉണ്ട്, പക്ഷെ ആത്യന്തിക ദുഃഖം നിവൃത്തി ഇല്ല. പിന്നെ ഇവിടെ സംഭവിക്കും ഇവിടെ സംഭവിക്കും. നീണ്ട സമാധി എന്ന് പറഞ്ഞാൽ ഏതുവരെ? അതിനിടയ്ക്ക് പൊട്ടിപ്പോയാലോ സമാധി? തിരിച്ചു പോന്നാലോ? തിരിച്ചു വന്ന് വരാതിരിക്കുന്ന സമാധിക്ക് എത്ര നീളം കാണും? അതൊരു പ്രശ്നമാണ് അല്ലേ? സമാധിയുടെ നീളം എന്ന് പറഞ്ഞാൽ എത്ര നീളം കാണും എന്ന് വെച്ചാൽ, ഒരാൾക്ക് ഈ ശരീരമുള്ള കാലമല്ലേ സമാധി ഇരിക്കാൻ പറ്റൂ. അയാൾ സമാധി പരിശീലിച്ചു, തീർന്നു, സമാധിയിൽ നിന്ന് തിരിച്ചു വന്നു, വീണ്ടും പരിശീലിച്ചു, വന്നു വന്നു വന്നു, അങ്ങനെ കുറേ കാലം, വർഷങ്ങൾ സമാധി പരിശീലിക്കുന്നു. ശരി, ഒരിക്കൽ സമാധി ഇരുന്നു, സമാധി ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ചത്തുപോയി. അപ്പോൾ സമാധിയുടെ നീളം ഉണ്ടോ? എന്തായാലും ചാവുന്നതോടുകൂടി പരിപാടി തീരുമല്ലോ. അതെ, അപ്പം സമാധിയുടെ നീളം ആർക്കും അളക്കാൻ പറ്റും? കാരണം ഇതെല്ലാത്തിൻ്റെയും നീളം ഏതുവരെയാണ്? മരണം വരെയാണ്. അപ്പം മരണം വരെ സമാധി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നു മുതൽ? ജനിച്ചവരാണോ? ഇടയ്ക്കിടയ്ക്ക് ഉണരുമല്ലോ, എല്ലാം പോയില്ലേ? ഉണ്ട്, അതൊക്കെ വെറും കൽപ്പനകളേ ഉള്ളൂ, അതിനൊന്നും നമുക്ക് യാതൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല. അപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കൊക്കാണ് കോണാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയാം. തീരുമാനങ്ങളൊന്നും ഉണ്ടാകുന്ന കാര്യങ്ങളില്ല. അപ്പം പിന്നെ ആത്യന്തിക ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെ ചാകണം. ഇത് ആണ് ആത്യന്തിക ദുഃഖം നിവൃത്തി. എന്ന് വെച്ചാൽ വെറുതെ എത്താ പോലെ തനിക്ക് ജനനവും മരണവും ഒന്നും ഇല്ല എന്ന് വ്യക്തമായി ബോധിച്ചിട്ട് മരിക്കുന്നു. അപ്പം മരണത്തോടുകൂടി എല്ലാ ദുഃഖങ്ങളും. നേരത്തെ പറഞ്ഞല്ലോ, മുക്തിയെ അറിയുന്നവൻ എന്ന് വെച്ചാൽ മുക്തൻ. മുക്തൻ മരിച്ചു കഴിഞ്ഞാൽ ആത്യന്തിക ദുഃഖം നിവൃത്തി. ഇതാണ് ആരുടെ പക്ഷം? അദ്വൈത ഭാഷ്യകാരൻ്റെ പക്ഷം. അദ്വൈത ഭാഷ്യകാരൻ ആരാണ്? ശങ്കരാചാര്യ. അങ്ങനെ ശങ്കരാചാര്യ പറയുന്നത് മുഖ്യമുക്തി എന്നാണ്. അതാണ് മുഖ്യമുക്തി. പക്ഷെ എന്ന് വിചാരിച്ച ഒരാൾ മരിച്ചാൽ അയാൾക്ക് മുക്തി ഉണ്ടാകും? ഉറപ്പില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ. ഒരാളങ്ങ് ആത്മഹത്യ ചെയ്താൽ മതി മുക്തിയായി ആകും. എന്തുകൊണ്ട്? ജനനം മരണം പ്രശ്നങ്ങൾ വീണ്ടും കിടക്കും. ജനിച്ച ജീവിക്കണം, ജീവിച്ച ദുഃഖം വരും. ഇതിലൊക്കെയുള്ള സംശയങ്ങളെല്ലാം തീർന്ന ഒരാൾ, അതാണ് മുക്തിയെ അറിഞ്ഞവൻ. അവൻ മരിച്ചു കഴിഞ്ഞ അതാണ് മുഖ്യമുക്തി. അവിടെ ആത്യന്തികമായ ദുഃഖം നിവൃത്തി എന്ന് പറയുന്നു. പിന്നെ അത് പോരല്ലോ, നീ ജീവിച്ചിരിക്കുമ്പം ഒരാൾക്ക് ദുഃഖം നിവൃത്തിക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? അതാണ് ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണോ ജനനം മരണം ദാരിദ്ര്യം രോഗം രോഗം ഭയം, ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്, കുറച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മെ ഇപ്പൊ തന്നെ ഇതൊന്നും സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്പർശിക്കാതിരിക്കും. എന്നെ ഇതൊന്നും സ്പർശിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സ്പർശിക്കാതിരിക്കും. ഞാൻ പറയുന്നത് എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ ഭയക്കാതിരിക്കും. ഞാനിപ്പോ പറയണേ എനിക്ക് ഡയബറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞാ ഇല്ലാതാവും. പിന്നെ ഈ പറയുന്നതിന് എന്താ അർത്ഥം? അപ്പൊ അവിടെ എന്താണ്? തന്റെ സ്വരൂപം തന്നെയാണ് മുക്തി. അവിടെ ഇതൊന്നുമില്ല, ശരീരത്തിനും മനസ്സിനുമെല്ലാം തന്നെ സ്പർശിക്കുന്നില്ലെന്ന് പറയുന്ന അതാണ്. തനിക്കൊരു വാസ്തവമായ സ്വരൂപമുണ്ട്, അതിനാണ് മുക്തിയെന്നോ അറിവെന്നോ ആത്മാവെന്നോ ബ്രഹ്മമെന്നോ സത്വമെന്നോ ചിത്തമെന്നോ എല്ലാം പറയും. അവിടെ ഈ ഇടപാടുകളൊന്നും ഇല്ല എന്നറിയുന്നതാണ് എന്താണോ ഈ അറിവ്. അതാണ് തീണ്ടുകയില്ല എന്ന് പറയും. തീണ്ടുകയില്ല എന്ന് പറയുന്ന ഒരു അറിവാണ്, അറിവിനെ പറയുകയാണ്. അറിഞ്ഞെന്ന് വിചാരിച്ചാൽ തീണ്ടാതിരിക്കും, തീണ്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ അറിഞ്ഞു എന്ന് വിചാരിച്ച് എന്താണ് ഭയമില്ലാതിരിക്കും. ഭയം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് മനുഷ്യന്റെ ധൈര്യം അനുസരിച്ചിട്ടാണ്. ധൈര്യമുള്ളവന് ഭയം മാറിയിരിക്കും. അത് ഭയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും തീവ്രത അനുസരിച്ചാണ്. ധൈര്യമുണ്ട്, ഭയങ്കര ധൈര്യമാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയം വരുമ്പോൾ എന്ത് വരും? ധൈര്യം കൊണ്ടൊരു വിറയലൊക്കെ വരും. പിന്നെ ധൈര്യം കൊണ്ടൊരു വിറയലെന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പേടിയുണ്ടാവും. അപ്പം അത് സാപേക്ഷമാണ്, അല്ലെങ്കിൽ ഭയം ഉണ്ടാവും സാധാരണഗതിയിൽ. ധൈര്യം ഉണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി നിർത്താം. അപ്പോൾ ഈ രോഗം ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷെ അത് തന്നിലില്ല, തന്നെ സ്പർശിക്കുന്നില്ല എന്ന് വെച്ചാൽ തന്നിലില്ല എന്നുള്ള ഒരറിവ്. അപ്പം അങ്ങനെ അറിവുള്ളവനെയാണ് പറയുന്നത് മുക്തൻ, ജീവിച്ചിരിക്കുമ്പോൾ മുക്തൻ എന്ന് പറയും. ഇതെല്ലാം ഇതൊന്നും പറിച്ചു കളയാൻ പറ്റിയ സാധനങ്ങൾ അല്ല എന്നാണ് ആരുടെ അഭിപ്രായം? ഗുരുദേവൻ പറഞ്ഞില്ലേ? ഗുരുദേവൻ പറയും തൻ്റെ ജീവിതത്തിൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്ത കാര്യം. അപ്പം തന്നെ ബാധിക്കുന്നുണ്ട്, അതാണ് വളരെ പണ്ട് ശാസ്ത്രവൈദ്യർ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണ് ആരോ ശിഷ്യന്മാർക്ക് ഗുരുദേവൻ കൂടെ നിലവിളിക്കുന്ന കണ്ടപ്പോൾ നാണക്കേട് തോന്നി, ഇത്രയും വലിയ ഗുരു നിലവിളിക്കുന്നുണ്ടോ? അപ്പോൾ ഗുരു പറഞ്ഞു എന്താണ്, ഉണക്ക പാള എടുത്ത് അറുത്ത് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും, പാളയ്ക്ക് നോവും. അതുപോലെയുള്ളൂ. തനിക്ക് വേദനിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? തൻ്റെ സ്വരൂപത്തിൽ വേദനയൊന്നുമില്ല, ശരീരത്തിന് വേദനയുണ്ട്. അങ്ങനെ ഒരു വിവേകം. അപ്പോൾ ആ വേദന തന്നിൽ വേദന കുറച്ച് സമയമുണ്ട്, കുറച്ച് സമയമില്ല. നേരത്തെ സുരേഷ് പറഞ്ഞു ചിലപ്പോൾ മുക്തൻ, ചിലപ്പോൾ മുക്തനല്ല. അങ്ങനെയല്ല, തന്നിൽ ആത്യന്തികമായി വേദന ഇല്ല, യാതൊരു തരത്തിലുള്ള വേദനകളും ഇല്ല. അപ്പോൾ ആത്യന്തികമായ ദുഃഖം നിവൃത്തി തന്നിലുണ്ടെന്ന് അറിയുന്നു. ഇതാണ് അദ്വൈത ആചാര്യന്മാരുടെയൊക്കെ വ്യാഖ്യാനം. ദുഃഖം നിവൃത്തി ഇതൊന്ന്. ഇപ്പം ദുഃഖം നിവൃത്തിയെക്കുറിച്ചുള്ള ബോധം. പിന്നെ രണ്ടാമതൊന്ന് എന്താണോ നേരത്തെ പറഞ്ഞത്, ദുഃഖം നിവൃത്തി എന്താണോ സമാധിയുള്ളത്, അതാ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, നമുക്കത് മനസ്സിലാക്കാനും പ്രയാസമാണ്. എന്ത് വേണം? സമാധി പോയി നോക്കും. അപ്പോൾ സമാധിയുടെ കാര്യം തൽക്കാലം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തേടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഈ അറിവ്. അപ്പോൾ തന്നിൽ ദുഃഖം ആത്യന്തികമായി നിവർത്തിച്ചിരിക്കുന്നു അതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ അവിടെ ദുഃഖങ്ങളൊന്നുമില്ല, അതാണ് തന്റെ സ്വരൂപം. അപ്പോ ദുഃഖ നിവൃത്തി അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്നുള്ള മുക്തി അത് തന്നിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ആ ദുഃഖ നിവൃത്തി അല്ലെങ്കിൽ ആ മുക്തി എന്ന് പറയുന്നത് എന്താണോ താൻ തന്നെ തന്നെ വാസ്തവ സ്വരൂപം. അദ്വൈതികൾ ചിന്തിച്ച് ചിന്തിച്ച് എത്തിയിരിക്കുന്നത് ഇതുവരെയാണ്. ഇതാണ് ദുഃഖം നിവർത്തിക്കുന്നുണ്ടാണ്, അതാണ് മുക്തി സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ആ അറിവുള്ളവനെ എന്തു പറയുന്നു? സ്വരൂപത്തിൽ ദുഃഖം നിവർത്തി എന്ന് പറയുന്നത് ആത്യന്തികമാണ്, ആത്യന്തികമായ ദുഃഖം നിവർത്തിയാണ്. അപ്പൊ രണ്ടാണ് ദുഃഖം നിവർത്തി, ഒന്ന് സമാധി, മറ്റൊന്ന് സ്വരൂപത്തിൽ ദുഃഖം നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ള അറിവ്. പക്ഷെ അറിവ് എങ്ങനെയുള്ള അറിവായിരിക്കണം? അതിൻ്റെ ബോധമായിരിക്കും. അതിപ്പോ ഇത് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായല്ലോ ഇതാണ്. പിന്നെ നമുക്കെന്താ പ്രശ്നം? നമ്മൾ അറിവുള്ളവനും മുക്തനും അല്ല. എന്തുകൊണ്ട്? അറിഞ്ഞാൽ ഉറപ്പില്ല. അപ്പോ അറിഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചാൽ, അറിവുള്ളവനാവണമെങ്കിൽ എന്ത് വേണം? അറിവ് ദൃഢമായി. അതിൽ പിന്നെ സംശയിക്കുന്നത് അതെങ്ങനെ നടക്കും? അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നോക്കുമെന്ന് ശരി, തന്നെ ദുഃഖമില്ല. എന്നൊക്കെ അറിഞ്ഞാലും ദുഃഖമുണ്ടല്ലോ അല്ലേ? ഇതെന്താണോ, ഇതെന്താണ്, എന്താണ് ദുഃഖം നിവൃത്തിയെ കുറിച്ചുള്ള സംശയം? അപ്പൊ ദുഃഖം നിവൃത്തി അങ്ങനെ സംശയം വരാൻ പാടില്ല. അങ്ങനെ സംശയം വരാൻ പാടില്ല എന്ന് ബലം പിടിക്കുകയല്ല, വ്യക്തമായ അറിവുള്ളത് കൊണ്ട് സംശയം കടന്നു വരാതിരിക്കും. എനിക്ക് സംശയമൊന്നും ഇല്ലെന്ന് തോന്നിയത് കൊണ്ടോ സംശയമില്ലെന്ന് പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല. ബോധത്തിന്റെ വ്യക്തത. അപ്പൊ ബോധമുണ്ടവൻ തന്നെ താനാണ്, തന്റെ സ്വരൂപത്തിലാണ് ദുഃഖം നിവൃത്തി. അപ്പോൾ ബോധമുള്ളപ്പോൾ അവൻ ജീവൻ മുക്തനാണ്, മരിക്കുന്നത് വരെ മുക്തനാണ്. പക്ഷേ ഇത് മുഖ്യമുക്തിയല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ദുഷ്ടദുഃഖം, അതായത് ഈ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും അവന് മോചനമില്ല. ഉണ്ടോ? വീണ്ടും അവന് ദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. അറിവുണ്ട്, ശരി, അറിവുണ്ടായാലും ദുഃഖം അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചാൽ ദുഃഖത്തിൻ്റെ തീവ്രത അനുസരിച്ച് നിലവിളിക്കേണ്ടി വരും. അതെ, അദ്വൈതത്തിൽ ആത്യന്തിക ദുഃഖം നിവൃത്തി എന്നുള്ളതിനെ കുറിച്ച് ഇത്രയൊക്കെ ചർച്ച ചെയ്യുന്നു. ബാക്കിയൊക്കെ പിന്നെ ആൾക്കാർ ഓരോന്ന് പറയുന്നതൊക്കെ അവരവരുടെ ഭാവനകളാണ്, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. ശരിയായി കാര്യങ്ങൾ ധരിക്കാതെ മതപ്രഭാഷണം നടത്തുന്നവർ പലതും പറയും, അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇനി മറ്റൊരു ഭാവമുണ്ട്, എന്താണോ പരമാനന്ദപ്രാപ്തി. ആത്യന്തിക ദുഃഖം നിവൃത്തിയും പരമാനന്ദപ്രാപ്തിയും. ഈ പരമാനന്ദപ്രാപ്തിയും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതായത് പ്രധാനമായി വരുന്ന ഈ പരമാനന്ദപ്രാപ്തി എന്ന് പറയുന്നത് സമാധി തന്നെ, ജാഗ്രതയിലല്ല, സമാധി. ഒരാളെ സമാധി പരിശീലിക്കുന്ന ആളിനെ സമാധിയിൽ പരമാനന്ദം അനുഭവിക്കാം എന്നാണ്. അപ്പൊ സമാധിയിൽ പരമാനന്ദം അനുഭവിക്കാന്ന് വെച്ചാൽ നമുക്കത് വിടേണ്ടി വരും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നമ്മളവിടെ സമാധിയിലുണ്ട്, ഇപ്പൊ ആരെങ്കിലും സമാധിയിലാണോ അവിടെ? എന്താ പക്ഷേ ഇത് ജാഗ്രത ആണ്, സമാധിയല്ല. ഇനി ആരെങ്കിലും പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ജാഗ്രത ആണ്. ജാഗ്രത എന്ന് വെച്ചാൽ ജാഗ്രത തന്നെ സമാധിയാണ്. സമാധിയാണെങ്കിൽ എന്ത് വേണം? സമാധിയാണെങ്കിൽ എന്ത് വേണം? ബാഹ്യബോധം ഉണ്ടായിരിക്കും. ഒരാൾ ബാഹ്യബോധത്തിൽ ഇരുന്നിട്ട് ഞാനത് സമാധിയാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തള്ളും. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോയി പ്രഭാഷണങ്ങളൊന്നും വേണമെങ്കിൽ പറയാം. ദക്ഷിണയൊക്കെ കൂടുതൽ കിട്ടും. സ്വാമി ഒരു വലിയ ആളാണെന്ന് വിചാരിക്കും. സ്വയം അറിഞ്ഞിരിക്കണം. അതങ്ങനെയൊന്നും അല്ല. അതെ, അതുകൊണ്ട് ബാഹ്യബോധം ഉണ്ടെങ്കിൽ സമാധിയല്ല. എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇതുവരെയും കണ്ണു തുറന്നിരിക്കുമ്പോൾ സമാധിയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ കൺഫ്യൂഷനായി. ഇത് സമാധിയാണോ? അങ്ങനെയാണ് കൺഫ്യൂഷൻ. ബാഹ്യബോധം ഉണ്ടെങ്കിൽ അത് സമാധി ഉണർന്നു തന്നെയിരിക്കുകയാണ്. ഇനി സമാധി പോയ ഒരാൾക്ക് തിരിച്ചു വന്നാലോ സമാധിയെ സ്മരിക്കും, ഓർക്കും. ഇതുവരെ എങ്ങനെയാണോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങിയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഉറക്കത്തെ സ്മരിക്കാം. ഇപ്പം സമാധിയിൽ നിന്ന് ഒരാൾ ഉണർന്നു വന്നു കഴിഞ്ഞാൽ സമാധിയെ ഓർക്കും. ആ അവിടെ വലിയ ആനന്ദമായിരുന്നു, വലിയ സുഖമായിരുന്നു, ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഇതൊക്കെ സ്മരിക്കാം. അപ്പോൾ അയാൾ സമാധിയിൽ നിന്ന് ഉണർന്ന് ജാഗ്രതയിൽ വന്ന് സ്മരിക്കുന്നത് കൊണ്ട് തന്നെ അത് സമാധിയല്ല. അപ്പോൾ അതാണ് സമാധി. പിന്നെ അയാളുടെ സമാധിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇങ്ങനെ ഇരുന്നാൽ മതി, ഓർത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം സമാധി പോയിട്ട് തിരിച്ചു വരുന്നയാളും വീണ്ടും നമ്മൾ എന്താ കാണുന്ന അയാൾ? അയാൾ വീണ്ടും സമാധിക്ക് ശ്രമിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഉള്ള സമാധി എന്താ? സമാധി. പിന്നെ ഈ സമാധിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് സമാധിയെക്കുറിച്ചൊക്കെ ഓർത്ത് സൂചിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് നമ്മൾ നല്ല പാൽപ്പായസം കുടിച്ചതിന് ശേഷം വയറൊക്കെ നിറഞ്ഞ് പിന്നെ വിശപ്പ് വരുമ്പോഴത്തേക്ക് പാൽപ്പായസത്തിൻ്റെ ആ രസവും അപ്പോഴത്തെ തൃപ്തിയൊക്കെ നമ്മൾ ഓർക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ മുമ്പിൽ പാൽപ്പായസമില്ല, കഴിക്കാനും പറ്റുന്നില്ല, പക്ഷേ ഇത് ഓർക്കുന്ന ഒരു സുഖമാണ്. എന്തേ ഓർത്തിരിക്കുന്നത്? അത് നല്ല വിശപ്പറിഞ്ഞാലേ പറ്റും. നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് ഏതെങ്കിലും കാരണവശാൽ ഭക്ഷണം കഴിക്കാതെ നല്ല വിശപ്പ് അനുഭവിക്കുമ്പോഴാണ് പണ്ട് കഴിച്ച നല്ല ഭക്ഷണത്തിൻ്റെ ഓർമ്മ വരുന്നത്. അപ്പോൾ ആഗ്രഹിക്കുക, അതൊന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ. അതെ, ഇപ്പം സമാധിയിൽ നിന്ന് വരുന്നയാൾ സമാധിയെക്കുറിച്ച് ഇങ്ങനെ ഓർത്താലും അതൊരു സുഖമാണ്. അങ്ങനെ ഓർത്തിരിക്കുന്നതും ഒരു സുഖമാണ്. പക്ഷെ അസുഖം ആയിക്കഴിഞ്ഞാൽ അസുഖത്തെ അയാൾക്ക് തൃപ്തി വരില്ല. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ പായസം അന്വേഷിച്ച് പോകുന്നത്. അതെ, ഓർമ്മ അനുഭവത്തിൻ്റെ തൃപ്തി ഓർമ്മയിൽ നിന്ന് കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നവരെയാണ് പറയുന്നത് അത് സഹജ സമാധിയിലാണെന്നൊക്കെ പറയും. സഹജ സമാധി എന്ന് പറഞ്ഞാൽ എപ്പോഴും സമാധിയിരുന്നു വെച്ചാൽ, എപ്പോഴും സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുന്ന് ഇതിനെ ഓർത്തുകൊണ്ടിരിക്കുക. അല്ലാതെ എപ്പോഴും സമാധിയിലായെങ്കിൽ ബാഹ്യബോധം കാണത്തില്ല. സമാധിയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് യോഗശാസ്ത്രത്തിലാണ്. അവിടെ ഇങ്ങനെയാ പറയുന്നത്. ബാക്കി ആൾക്കാർ പലതും പറയും, നാട്ടിലൊക്കെ ആണെന്ന് പലതും പറയും, ഉത്സവപ്പറമ്പിലും സ്റ്റേജ് കിട്ടുന്നിടത്തൊക്കെ കയറി പറയുന്നവരും ആ പറയുന്നത് കണക്കാക്കണ്ട, ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളതാണ് യോഗശാസ്ത്രന്മാരുടെ ശാസ്ത്രം. വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗംഗയുടെ തീരത്ത് കഞ്ചാവ് ഒക്കെ അടിച്ചിട്ടേക്കും അവരോട് ഞങ്ങൾക്ക് സമാധിയിലാണെന്ന് പറയും. അത് വൈകുന്നേരം വർക്കല ജംഗ്ഷനിൽ ചെന്നാലും കാണാം സമാധിയിൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നതാണ്. പരിസര ബോധമൊന്നുമില്ലാതെ ചിലപ്പോൾ തുണി കൊടുക്കാതെ. അപ്പോൾ അതിൽ കാര്യമില്ല. അതിനെക്കുറിച്ച് അതൊന്നും ശാസ്ത്രത്തിൽ പറയുന്ന സമാധിയല്ല. ശാസ്ത്രത്തിൽ പറയുന്ന സമാധിയിൽ സമാധി എന്ന് പറഞ്ഞാൽ ബാഹ്യബോധമില്ല, അതിന് വേറെ വ്യാഖ്യാനമൊന്നുമില്ല. ഉണർന്നു കഴിഞ്ഞാൽ സമാധിയെ സ്മരിക്കും, സ്മരിച്ചാൽ അത് സഹജ സമാധി. പിന്നെ ചില മാനസികമായ വിഭ്രാന്തിയിലൊക്കെ പെടുന്ന ആൾക്കാർ സമാധിയാണെന്ന് പറയും. അതൊക്കെ മാനസിക വിഭ്രാന്തികളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല യോഗ ക്ലാസ്, ചിലര് ചില ആധുനിക ഗുരുക്കന്മാരൊക്കെ ചില മന്ത്രമൊക്കെ പറഞ്ഞു കൊടുക്കും, ചിലർക്ക് അതൊക്കെ ജപിക്കഴിഞ്ഞപ്പോൾ എന്തോ പോലെയൊക്കെ തോന്നും, പറയും അതൊക്കെ സമാധിയാണെന്ന് തോന്നും. യോഗശാസ്ത്രം അംഗീകരിക്കുന്ന സമാധിയല്ല. അതൊക്കെ മനസ്സിൻ്റെ ഓരോ അവസ്ഥകൾ നമുക്ക് ഓരോ വിഭ്രാന്തികളൊക്കെ തോന്നാണ്. ഹിസ്റ്റീരിയ, ഹിപ്നോട്ടിസം പോലെയൊക്കെയുള്ള അവസ്ഥയാണ്. അത് എല്ലാ മനസ്സിനും പറ്റത്തില്ല, ചില ദുർബലമായ മനസ്സുകളിലൊക്കെ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള സമാധി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ദൗർബല്യം എഴുതി തള്ളിക്കളയും, അതിൻ്റെ പുറകെ പോകുന്നു. ഇവിടെ അങ്ങനെ പണ്ട് എനിക്കൊരു സഹമുറിയനുണ്ടായിരുന്നു, അങ്ങനെയുള്ള സമാധിയൊക്കെ ഉണ്ട്. ഈ ടൈപ്പാണ് മനസ്സിൻ്റെ ഒരു ദൗർബല്യമാണ്, പല വിഭ്രാന്തികളും ഉണ്ട്, അതൊക്കെ സമാധി എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരാണ് സമാധിയിലിരുന്ന് കരയുക, ചിരിക്കുക, അട്ടഹസിക്കുക, അത് കണ്ടിട്ടുണ്ട്. പണ്ടിവിടെ ഒരു നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, തമിഴ്നാട്ടുകാരൻ ഒരു പയ്യൻ വരുമായിരുന്നു, അറിയോ? അവിടെ പിന്നെ വാവൊക്കെ കഴിച്ച് കർണാടകയല്ല തമിഴ്നാട്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അവർ എന്നെ കാണാൻ. അവിടെ മുറി വന്നിരുന്ന് സമാധിയിരിക്കും. അവിടെ സമാധിയിരിക്കുന്ന നമുക്ക് കാണാൻ കണ്ടാ സഹിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ അയാൾ കാണിക്കുന്ന, അയാളുടെ കൈയും കാലൊക്കെ ഇട്ടടിച്ച്, തലയൊക്കെ ഇട്ടടിച്ച്. കുറച്ച് കഴിഞ്ഞ് അയാൾ ശരിയായ ബോധത്തിൽ വന്ന് അയാൾക്ക് എന്ത് സംഭവിച്ചെന്നൊരു ബോധം. ഒരു ബോധമില്ല. ഇവിടെ വരുമായിരുന്നു ഒരു ചെറുപ്പം, ഒരു 10-20 വയസ്സ്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാളെ ഞാൻ, അയാൾ ഇവിടെ വരുമ്പോൾ കാവ്യമാണ്, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാൾ പാൻറ് ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പം അയാൾ വന്ന് പറഞ്ഞു, ഇപ്പം ഭാര്യയുണ്ട്, ഇതേ കക്ഷി ഋഷിയേശത്ത് പോയിട്ട് ഋഷിയേശത്ത് ഗംഗയിലേക്ക് ചാരിയുന്ന ഒരു മരത്തിൻ്റെ മേളിൽ കയറിയിട്ട് മോക്ഷം കിട്ടിയില്ലെങ്കിൽ ഇപ്പം ചാടുമെന്ന് എൻ്റെ മേളിൽ കയറിയിരുന്ന് വിളിച്ച് പറഞ്ഞു, എനിക്കിപ്പം മോക്ഷം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഗംഗയിൽ ചാടിച്ചാവും. ആരോ കേട്ടും കൊണ്ടുവന്ന് ഇയാളെ നിർബന്ധിച്ച് താഴെ ഇറക്കിയാളാണ്. ഇപ്പോൾ അയാൾക്ക് മോക്ഷം കിട്ടി. ഇതെല്ലാം ഞാൻ ഈ ഒരു ജീവിതത്തിൽ കണ്ട കാര്യമാണ്. ഒരു മനുഷ്യൻ അപ്പോൾ അതൊക്കെ അയാൾ സമാധിയാണെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഇത് നിങ്ങൾ കാണാം, വലിയ വലിയ ഈ മെഡിറ്റേഷൻ ഗ്രൂപ്പുകളിലൊക്കെ ചെന്നാൽ കാണാം, ഇങ്ങനെ ഇരുന്ന ആൾക്കാർ കാലിളകി ബഹളം ഉണ്ടാക്കുന്നു. അവരുടെ ഗുരു പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇതൊക്കെ സമാധി എന്നാണ്. പാവങ്ങളത് വിശ്വസിച്ചിരിക്കുകയാണ്. ഹിസ്റ്റീരിയാണെന്നോ ഹിപ്നോസിസ് ആണെന്നോ ഒന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം ചിലപ്പോൾ അവർക്ക് സുഖമായിരിക്കും, ചിലപ്പോൾ ദുഃഖമായിരിക്കും, ചിലപ്പോൾ ഭയമായിരിക്കും, ചിലപ്പോൾ സുഖമായിരിക്കും, ചിലപ്പോൾ വീണ്ടും അവരങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഒരുപാട് മെഡിറ്റേഷൻ ഗ്രൂപ്പുകളുണ്ട്. അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ഒരവസ്ഥയിൽ എത്താൻ പറ്റും അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നു, യോഗശാസ്ത്രത്തിൽ പറയുന്ന അതല്ല. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബാഹ്യബോധം ഇല്ലാതിരിക്കുക, അതാണ് സമാധാനം. ബാക്കി പറയുന്നതൊക്കെ വെറും മെടി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമാധിയിൽ ആനന്ദത്തെ അനുഭവിക്കാം, അതൊന്ന്. ഒരാളാണ് എന്നുവെച്ചാൽ ആനന്ദാനുഭവം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെയാണ് വിഭ്രാന്തി എന്നല്ല പറയുന്നത്. യോഗത്തിൽ തന്നെ ശരിയായ രീതിയിൽ പോയാൽ ഒരാൾക്ക് യോഗത്തിനും ആനന്ദത്തെ അനുഭവിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ ഇതുപോലെ നടന്ന് ചാട്ടവും മറിച്ചിലും ബഹളവും അതൊന്നുമില്ല. യോഗത്തിൽ ഒരാൾക്ക് ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. യോഗ മാർഗത്തെ സഞ്ചരിക്കുന്നു. നമ്മളിന്ന് ഈ കാണുന്ന ഇതല്ല, കാരണം അതിന് ഒരുപാട് സാധനങ്ങൾ ചെയ്യണം. ആന്തരികമായും ബാഹ്യമായുമുള്ള ഒരുപാട് യമനിയമാദികളൊക്കെ ശീലിച്ച് അങ്ങനെ പരിശ്രമിച്ചു പോകണമെന്നാണ് പറയുന്നത്. ഇവർക്ക് അങ്ങനെയൊന്നുമല്ല, ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു, ഗുരു ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു, ഉടൻ തന്നെ സമാധി. അതല്ല അവിടെ പറയുന്നു. അങ്ങനെ ആനന്ദപ്രാപ്തി ഉണ്ടാകാതാണ് എന്താ പറയുന്നത്, ആനന്ദപ്രാപ്തി, പരമാനന്ദപ്രാപ്തി, മുക്തിയിലെ അത് സമാധിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറെയും പറയാനുണ്ടെങ്കിൽ